ശാന്തി. 18/3/2014. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങളുടേത് വാനപ്രസ്ഥ സ്ഥിതിയാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ശബ്ദത്തിന് ഉപരിയായ വീട്ടിലേക്ക്, അതായത് ആത്മലോകത്തിലേക്ക് പോകണം. അതിനാൽ ബാബയുടെ ഓർമ്മയിലിരുന്ന് പാവനമായി മാറൂ. ചോദ്യം: ഉയർന്ന ലക്ഷ്യത്തിലെത്തിച്ചേരാൻ ഏത് കാര്യമാണ് തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത്? ഉത്തരം: മക്കളെ, നിങ്ങളുടെ കണ്ണുകളെ ശ്രദ്ധിക്കൂ. കണ്ണുകളാണ് ഏറ്റവും വലിയ ചതിയൻ. വികാരി ദൃഷ്ടി വളരെയധികം നഷ്ടമുണ്ടാക്കും. അതിനാൽ എത്രത്തോളം കഴിയുമോ അത്രത്തോളം സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കൂ. പരസ്പര ആത്മസഹോദരങ്ങൾ എന്ന ദൃഷ്ടി ഉണ്ടാക്കാൻ അഭ്യസിക്കൂ. അതിരാവിലെ ഉണർന്ന് എഴുന്നേറ്റ് ഏകാന്തതയിലിരുന്ന് തന്നോട് തന്നെ സംസാരിക്കൂ. ഭഗവാൻ രാജ്ഞിയാണ്, മധുരമായ കുട്ടികളെ, കാമം മഹാശത്രുവാണ്. അതിനാൽ വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കൂ. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ, ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ മനസ്സിലാക്കുന്നവർക്കേ ഇവിടേക്ക് വരാൻ കഴിയൂ. ഇവിടെ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും മനുഷ്യനല്ല, ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ഭഗവാനെയും തിരിച്ചറിയേണ്ടതുണ്ട്. ഭഗവാൻ എന്നത് എത്ര വലിയ പേരാണ്! എന്നിട്ടും പറയുന്നു, നാമരൂപങ്ങളിൽ നിന്നും വേറിട്ടതാണ്. ഇപ്പോൾ പ്രാക്ടിക്കലിൽ വേറിട്ടതുപോലെയാണ്. ബാബ ബിന്ദുരൂപമാണ്, നക്ഷത്ര സമാനമാണ് ആത്മാവെന്ന് പറയാറുണ്ടല്ലോ. എന്നാലും നക്ഷത്രം അത്ര ചെറുതൊന്നുമല്ല. ആത്മനക്ഷത്രമാണെങ്കിൽ സത്യം സത്യമായും ചെറുതാണ്. ശിവബാബയുടെ രൂപവും ബിന്ദു സമാനമാണ്. ബാബ സദാ പവിത്രമാണ്. ബാബയുടെ മഹിമയാണ് ജ്ഞാനസാഗരം, ശാന്തിസാഗരം. ഇതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പാവനമാകുക എന്നുള്ളതാണ് മുഖ്യം. വികാരങ്ങളുടെ പേരിലാണ് വഴക്കെല്ലാം ഉണ്ടാകുന്നത്. പാവനമായി മാറുന്നതിനായി പതിത പാവനെ വിളിക്കുന്നു. എങ്കിൽ തീർച്ചയായും പാവനമാക്കേണ്ടി വരും. ഇതിൽ സംശയിക്കേണ്ടതില്ല. എന്തെല്ലാം കഴിഞ്ഞുപോയോ, വിഘ്നങ്ങളുണ്ടായോ, അതൊന്നും പുതിയ കാര്യമല്ല. അബലകളുടെ മേൽ ഉപദ്രവങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നു. മറ്റ് സത്സംഗങ്ങളിൽ പോകുന്നവർക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല, ബഹളങ്ങളുമില്ല. ഇവിടെ ബഹളങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം പവിത്രതയുടെ പേരില്ല. കാരണം ഭഗവാൻ വന്നിരിക്കുന്നത് പവിത്രമാക്കാനാണ്. അതിന്റെ പേരിൽ എത്ര ബഹളങ്ങളാണ് ഉണ്ടാക്കുന്നത്! ബാബ ഇരുന്ന് പഠിപ്പിക്കുകയാണ്. അച്ഛൻ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ നിങ്ങളുടെ വാനപ്രസ്ഥ അവസ്ഥയിലാണ്, അതായത് നിങ്ങൾ ആത്മാക്കളെ വാണിക്കുപരി, ശബ്ദത്തിനുപരിയായ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ട സമയത്താണ്. ഇതാണ് പിന്നീട് വാനപ്രസ്ഥം എന്ന നിയമം ഇവിടെ നിന്ന് ആരംഭിച്ചതാണ്. വാണിക്കുപരി പോകുന്നതിന് വേണ്ടി അച്ഛനെ പൂർണ്ണമായും ഓർമ്മിച്ചോർമ്മിച്ച് പാവനമാകണം. പാവനമാകാൻ ഒരേയൊരു വഴിയേയുള്ളൂ. ബാബ പറയുന്നു, മക്കളെ തിരിച്ചു പോകണമെങ്കിൽ തീർച്ചയായും പാവനമാകണം. എല്ലാവർക്കും പോവുകയും വേണം, രണ്ടോ നാലോ പേർക്കല്ല. മുഴുവൻ പഴയ ലോകത്തിനും പരിവർത്തനപ്പെടണം. ഈ ഡ്രാമയെക്കുറിച്ച് ആർക്കും അറിയില്ല. സത്യുഗം മുതൽ കലിയുഗം വരെയുള്ള ഡ്രാമയുടെ ചക്രമാണിത്. അച്ഛൻ പറയുകയാണ്, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. തീർച്ചയായും പാവനമായി മാറണം. അപ്പോഴേ നിങ്ങൾക്ക് ശാന്തി ധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകാൻ കഴിയൂ. ഗതി സദ്ഗതിദാതാവ് ഒരാളാണെന്ന് പാട്ടുമുണ്ട്. സത്യുഗത്തിൽ വളരെ കുറച്ചുപേരേ ഉണ്ടാകൂ. മാത്രമല്ല, അവർ പവിത്രവുമായിരിക്കും. കലിയുഗത്തിലാണെങ്കിൽ അനേക ധർമ്മമുണ്ട്, പക്ഷെ അപവിത്രമായിരിക്കുന്നു. ഇത് വളരെ സഹജമായ കാര്യമാണ്. മാത്രമല്ല, അച്ഛൻ ആദ്യം തന്നെ പറഞ്ഞു തരികയാണ്. അച്ഛനറിയാം, ബഹളങ്ങൾ തീർച്ചയായും ഉണ്ടാകും. അഥവാ അറിയില്ലായിരുന്നു എങ്കിൽ എനിക്ക് ജ്ഞാനാമൃതം പാനം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് സമ്മതപത്രം വാങ്ങിക്കൊണ്ടുവരണം എന്നുള്ള യുക്തി എന്തിനുവേണ്ടി രചിച്ചു? അറിയാമായിരുന്നു ബാബയ്ക്ക് ബഹളങ്ങൾ ഉണ്ടാകും, ഇതും ഡ്രാമയിലടങ്ങിയതാണ്. നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞ ജ്ഞാനമെടുത്ത് മറ്റുള്ളവർക്കും ജ്ഞാനം കൊടുത്തിട്ട് ആശ്ചര്യത്തോടുകൂടി മായയുടെ കൈപിടിച്ചു പോയ എത്ര പേരുണ്ട്! ഇതും ഡ്രാമയിലടങ്ങിയതാണ്. ഈ ഭാവിയെ മാറ്റാനും ആർക്കും കഴിയില്ല. സാധാരണ ആൾക്കാർ വിധി എന്ന് പറയാറുണ്ട്, യാഥാർത്ഥ്യം അറിയില്ല. പക്ഷേ മക്കളെ, ഇത് ശ്രേഷ്ഠമായ പഠിപ്പാണ്. കുട്ടികൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കണ്ണുകളെയാണ്. കാരണം കണ്ണുകൾ വലിയ ചതിയനാണ്. കണ്ണുകളുടെ കാര്യം ചോദിക്കുകയെ വേണ്ട. തമോ പ്രധാന ലോകമാണ്. കോളേജുകൾ പോലും നോക്കൂ, എന്തെല്ലാം മോശക്കാര്യങ്ങളാണ്. വിദേശത്തെ കാര്യം പറയേ വേണ്ട. സത്യുഗത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല. ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് സത്യുഗം കഴിഞ്ഞിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായി എന്നാണ്. ബാബ പറയുന്നു, ഇന്നലെയാണ് ഞാൻ നിങ്ങൾക്ക് രാജ്യഭാഗ്യം നൽകിപ്പോയത്. നിങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി. ലൗകികത്തിലും അച്ഛൻ പറയാറുണ്ട്, എത്ര സമ്പത്തുണ്ടായിരുന്നു, എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ. ചില കുട്ടികളെ നശിപ്പിക്കുമ്പോൾ പിതാക്കന്മാർ പറയുമല്ലോ. ഇങ്ങനെയും കുട്ടികൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്, സെക്കൻഡിൽ അച്ഛന്റെ സ്വത്ത് മുഴുവൻ പറത്തിക്കളയുന്നവർ. പരിധിയില്ലാത്ത അച്ഛനും പറയാണ്, മക്കളെ, ഞാൻ നിങ്ങൾക്ക് എത്ര സമ്പത്ത് തന്നിട്ടാണ് പോയത്. നിങ്ങളെ എത്ര യോഗ്യരാക്കി, വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റിയിട്ട് പോയതാ. ഡ്രാമ അനുസരിച്ച് ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുന്നു. നിങ്ങൾ എന്റെ അതേ മക്കളല്ലേ, എത്ര സമ്പന്നരായിരുന്നു നിങ്ങൾ. പരിധിയില്ലാത്ത കാര്യങ്ങളാണ് ബാബ പറഞ്ഞുതരുന്നത്. പണ്ടൊരു കഥ പറയാറുണ്ടല്ലോ, പുലി വരുന്നേ പുലി വരുന്നേന്ന് ദിവസവും പറയുമായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞ് കളിച്ചു കളിപ്പിച്ചു, അപ്പോഴൊന്നും പുലി വന്നില്ല. പക്ഷെ ഒരു ദിവസം സത്യമായും പുലി വന്നു. അപ്പോഴാദ്യം മനസ്സിലാക്കിയില്ല, പുലിയുടെ ഉപദ്രവം എല്ലാവർക്കും അനുഭവിക്കേണ്ടി വന്നു. ഇതുപോലെ ബാബ പറയുന്നു, നിങ്ങളും മരണത്തെക്കുറിച്ച് എല്ലാവരോടും പറയുന്നു, അപ്പോൾ ആൾക്കാരെന്ത് പറയും? ആ വിനാശത്തെക്കുറിച്ച് ഇവർ എപ്പോഴും പറയും. വിനാശമൊന്നും ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളെ കളിയാക്കും. പക്ഷേ നാടകത്തിന്റെ നിയമം അനുസരിച്ച് ഈ പഴയ ലോകത്തിന്റെ പരിവർത്തനം സംഭവിക്കുക തന്നെ വേണം. അതിന് വിനാശം ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പൊ ബാബ പറയുന്നു, ഇത് ആരുടെയും ദോഷവുമല്ല, കൽപ്പം മുമ്പ് നടന്നതാണ്, 5000 വർഷത്തെ കാര്യമാണ്. ബാബ അനേകം തവണ പറഞ്ഞു തന്നിട്ടുണ്ട്, 5000 വർഷങ്ങൾക്ക് മുമ്പും ഭാരതത്തിൽ ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യാനായി ബാബ വന്നിരുന്നു. ഈ മ്യൂസിയങ്ങളും തുറക്കപ്പെട്ടിരുന്നു. വളരെ വ്യക്തമായി എഴുതൂ, അപ്പോൾ ആൾക്കാർ മനസ്സിലാക്കും ബാബ വന്നതിനെക്കുറിച്ച്. അച്ഛന്റെ സമ്പത്ത് സ്വർഗീയ രാജധാനിയാണ്. ഈ ഭാരതം സ്വർഗമായിരുന്നു. ആദ്യം പുതിയ ലോകത്തിൽ ഭാരതം സ്വർഗമായിരുന്നു. ഇപ്പോൾ നരകമായിട്ട് മാറി. പരിധിയില്ലാത്ത ഡ്രാമയെക്കുറിച്ചാണ് ബാബ പറയുന്നത്. ഈ നാടകത്തിൽ നമ്മളെല്ലാവരും അഭിനേതാക്കളാണ്. 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ച് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ സമയമായി. ആദ്യം നമ്മളായിരുന്നു അധികാരികളായിരുന്നത്, ഇപ്പോൾ പാപ്പരായി മാറി. ഇന്ന് വീണ്ടും ബാബയുടെ ശ്രീമത പ്രകാരം നടന്ന് അധികാരിയാക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ കൽപ്പകൽപ്പം അച്ഛന്റെ ശ്രീമതം അനുസരിച്ച് നടന്ന് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നു. തീർച്ചയായും നമുക്ക് പാവനമായി മാറണം. പാവനമായി മാറുന്ന കാരണത്താൽ ഉപദ്രവം ഉണ്ടാകും. ബാബ മക്കൾക്ക് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നിട്ടും ഈ ജ്ഞാനം കേട്ട് പുറത്തു പോകുമ്പോഴേക്കും നിങ്ങൾ വിവേകശൂന്യരായി മാറുന്നു. പല കുട്ടികളും ആശ്ചര്യത്തോടുകൂടി കേട്ടിട്ട് ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് നൽകിയിട്ട് മായയുടെ പിടിയിൽപ്പെട്ട് പഴയ പോലെയായി തീരുന്നു. മോശമായി അധപതിക്കുന്നു, പഴയതിലും മോശമാകുന്നു. കാമവികാരത്തിൽ കുടുങ്ങി പലരും വീണുപോകുന്നു. ശിവ ബാബ ഈ ഭാരതത്തെ ശിവാലയമാക്കി മാറ്റുന്നു. അതിനാൽ മക്കൾക്കും പുരുഷാർത്ഥം ചെയ്യണം. വളരെ മധുരമായ അച്ഛനാണ് ബാബ. എല്ലാവരും ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ ഓടിവരും. പിന്നീട് ഈ പഠിപ്പ് നടക്കില്ലല്ലോ. പഠിക്കാൻ ഏകാന്തത വേണം. പ്രഭാത സമയം എത്ര ശാന്തമാണ്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കണം. ഓർമ്മിക്കാതെ വികർമ്മം അങ്ങനെ ഇല്ലാതാകും. ശ്രദ്ധ മുഴുവൻ ഈ കാര്യത്തിലായിരിക്കണം. ഇപ്പോൾ പതിതമായി പാപ്പരായി മാറി, ഇനി വീണ്ടും പാവനമായി കിരീടധാരിയായി മാറണം. തീർത്തും സഹജമായ കാര്യങ്ങളാണ് ബാബ പറഞ്ഞിരുന്നത്. ബഹളങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ കുട്ടികളെ പേടിക്കരുത്. അച്ഛൻ തീർത്തും സാധാരണ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ബാബയുടെ വേഷവിധാനങ്ങൾ പോലും നോക്കൂ, സാധാരണ, ഒരു വ്യത്യാസവുമില്ല. സന്യാസിമാരാണെങ്കിൽ കുടുംബം വിടുമ്പോൾ തന്നെ കഷായ വസ്ത്രവും രുദ്രാക്ഷുവെല്ലാണിയും. ബ്രഹ്മബാബയാണെങ്കിലോ വളരെ ലളിത വസ്ത്രധാരിയായിരുന്നു, പഴയതുപോലെ. ശിവബാബ പ്രവേശിച്ചു എന്നത് മാത്രം, മറ്റൊരു വ്യത്യാസവും ബാബയ്ക്കുണ്ടായിരുന്നില്ല. എങ്ങനെയാണോ അച്ഛൻ മക്കളെ സ്നേഹത്തോടെ സംരക്ഷിക്കുന്നത്, പാലിക്കുന്നത്, കഴിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുന്നത്, അതേപോലെ ബ്രഹ്മബാബയും തന്റെ കുട്ടികളെ അങ്ങനെ തന്നെ സംരക്ഷിച്ചു. ബ്രഹ്മബാബയ്ക്ക് ഒരു അഹങ്കാരവും ഉണ്ടായിരുന്നില്ല, വളരെ സാധാരണക്കാരനായിരുന്നു. ബാക്കി കുട്ടികൾക്ക് താമസിക്കാൻ വേണ്ടി കെട്ടിടങ്ങളും തയ്യാറാക്കേണ്ടതുണ്ട്, അതും സാധാരണമായ കെട്ടിടങ്ങൾ. നിങ്ങളെ പഠിപ്പിക്കുന്നത് പരിധിയില്ലാത്ത അച്ഛനാണ്. ബാബ കാന്തം പോലെ ചെറിയ ശക്തിയാണോ? മക്കൾ പവിത്രമാകുമ്പോൾ വളരെയധികം സുഖം ലഭിക്കും. അവർ പറയുന്നു ശക്തിയാണെന്ന്. പക്ഷെ ശക്തി എന്ന് ആരെയാണ് പറയുന്നത് എന്നറിയില്ല. അച്ഛൻ സർവശക്തിവാനാണ്. ബാബ എല്ലാവരെയും തനിക്ക് സമാന ശക്തിശാലികളാക്കി മാറ്റുകയും ചെയ്യുന്നു. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ആകാനും കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ആകണ്ടേ? പദവി ഒന്ന് തന്നെ ആകണ്ടേ? പക്ഷെ ഡ്രാമ അങ്ങനെയല്ലല്ലോ, നാടകം ഉണ്ടാക്കപ്പെട്ടതാണ്. 84 ജന്മങ്ങളിൽ നിങ്ങൾക്ക് കൽപ്പം മുമ്പ് ലഭിച്ച അതേ 84 സ്വഭാവങ്ങളായിരിക്കും. ആ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകും. എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കുകയും ധാരണ ചെയ്യുകയും ചെയ്യേണ്ടത്? വിനാശം തീർച്ചയായിട്ടും ഉണ്ടാകും. വിശ്വത്തിൽ ഇപ്പോൾ ശാന്തി ഉണ്ടാക്കില്ല. എല്ലാവരും പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. മരണം തലയ്ക്ക് തൊട്ടുമുകളിലുണ്ട് മക്കളെ. ഡ്രാമ അനുസരിച്ച് ഒരാദി സനാതന ദേവീ ദേവതാധർമ്മത്തിന്റെ സ്ഥാപനയും മറ്റെല്ലാ ധർമ്മങ്ങളുടെ വിനാശവും നടക്കേണ്ടതുണ്ട്. അറ്റോമിക് ബോംബുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകും. വലിയ വലിയ കല്ലുകൾ ഇടിഞ്ഞു വീഴും. അതിലൂടെ എത്ര വലിയ വലിയ കെട്ടിടങ്ങൾ തകർന്നടിയുമെന്നോ? എത്ര ബലമുള്ള കെട്ടിടം നിർമ്മിച്ചാലും അടിത്തറ എത്ര ശക്തിയുള്ളതുണ്ടാക്കിയാലും ഒന്നും ബാക്കിയുണ്ടാവില്ല. ഭൂകമ്പം വന്നാലും വീഴരുതെന്ന് കരുതിയാണ് എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ശരി, 100 നിലകളുള്ളത് ഉണ്ടാക്കിയാലും ശരി, വിനാശം സൃഷ്ടിയിൽ സംഭവിക്കുക തന്നെ വേണമല്ലോ. ഇതൊന്നും നിലനിൽക്കുകയുമില്ല. നിങ്ങൾ കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത് സ്വർഗത്തിന്റെ സമ്പത്ത് ബാബയിൽ നിന്ന് നേടാനാണ്. നോക്കൂ, വിദേശത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. രാവണന്റെ മടിത്തട്ടെന്നാണ് വിളിക്കുന്നത്. മായ പറയുന്നു, ഞാനും ചെറുതല്ല. അവിടെയാണെങ്കിലോ വജ്രവും സ്വർണവും കൊണ്ടുള്ള കൊട്ടാരങ്ങൾ നിങ്ങൾക്ക് സത്യുഗത്തിൽ ലഭിക്കാം. എല്ലാം സ്വർണ്ണ നിർമ്മിതമായിരിക്കും, എല്ലാ സാധനങ്ങളും. അവിടെ 2-3 നിലകളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ഭൂമി ഇഷ്ടംപോലെ ഉണ്ടാകും. എല്ലാവർക്കും എല്ലാം ഉണ്ടാകും. അതിനാൽ മക്കൾ വളരെ നല്ല പുരുഷാർത്ഥം ചെയ്യണം. എല്ലാവർക്കും സന്ദേശം നൽകണം. നല്ല നല്ല വഴികാട്ടികളായ കുട്ടികൾ ബാബയുടെ അടുത്ത് റിഫ്രഷാകാൻ വരാറുണ്ട്. ഇതും ഡ്രാമയിലുള്ളതാണ്. വീണ്ടും വരും. എത്രയോ പേർ ഇവിടെ വന്നു പോകുന്നു. ചിലരെയെല്ലാം പിന്നീട് കാണാറേയില്ല. ഇവർക്കെല്ലാം നിലനിൽക്കാൻ സാധിക്കുമോ ഇല്ലയോ? വളരെയധികം പേർ വന്നു പോകാറുണ്ട്. പക്ഷെ പിന്നീട് ബാബയെ വരെ വന്ന് കണ്ടിട്ട് ആശ്ചര്യപ്പെടുത്തി ഉപേക്ഷിച്ചു പോവുകയും ചെയ്യും. എന്നിട്ട് ബാബയ്ക്ക് എഴുതും, ബാബ ഞാൻ വീണുപോയി, സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെടുത്തി. പിന്നീട് എത്ര വിചാരിച്ചാലും അത്ര ഉയരത്തിലെത്താൻ കഴിയില്ല. കാരണം ഇത് ഏറ്റവും വലിയ അവജ്ഞയാണ്. സാധാരണ ലോകത്തിൽ ആജ്ഞ പുറപ്പെടുവിക്കാറുണ്ടല്ലോ, ഇന്ന സമയത്ത് ആരും പുറത്തിറങ്ങരുത്, ഇന്ന സമയത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും വെടിവെക്കും. ചില സമയത്ത് ഗവൺമെന്റിന്റെ ഓർഡർ വരാറുണ്ടല്ലോ, ഓരോ നിയമങ്ങൾ പ്രഖ്യാപിക്കുമല്ലോ ആ സമയത്ത്. അതേപോലെ ഇപ്പോൾ ഭഗവാൻ വന്ന് കുട്ടികൾക്ക് ആജ്ഞ തന്നിരിക്കുകയാണ്. ഈശ്വരന്റെ ആജ്ഞയാണ്, മക്കളെ ഇനി വികാരത്തിലേക്ക് പോകരുത്. വികാരത്തിൽ പോയാൽ വികാരങ്ങളുടെ വെടിയുണ്ട് ഏൽക്കും നിങ്ങൾക്ക്. ഇത് ഭഗവാന്റെ ആജ്ഞയാണ്. മക്കൾ ശ്രദ്ധയോടുകൂടി ഇത് പാലിക്കണം. ഇന്നത്തെ കാലത്ത് ചില ഗ്യാസുകൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഗ്യാസ് ശ്വസിച്ചാൽ തന്നെ ആൾക്കാർ ഇരുന്ന ഇരിപ്പിൽ മരിച്ചു പൊക്കോളും. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയതാണ്. എന്തെന്നാൽ അവസാനമാകുമ്പോൾ ആശുപത്രിയൊന്നും ഉണ്ടാകില്ല. പെട്ടെന്ന് തന്നെ ആത്മാവിന് ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുക്കണം. വേദനയും ദുഃഖമൊന്നും ഇല്ലാതെ മരണം ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ സഹായിക്കും. സത്യുഗത്തിൽ ദുഃഖമോ വേദനയോ തരുന്ന ഒന്നും ഉണ്ടാവില്ല. അവിടെ ആത്മാവ് സ്വതന്ത്രമായിരിക്കും. എപ്പോൾ ആയുസ് പൂർത്തിയാകുന്നോ അപ്പോൾ ആ ശരീരം വിടും, അടുത്ത ശരീരം എടുക്കും. അതായത് അവിടെ കാലൻ എന്നൊരു കാര്യമില്ല, രാവണനും ഇല്ല. കാലൻ രാവണന്റെ ദൂതനാണല്ലോ, ഭഗവാന്റെ അല്ലല്ലോ. ഭഗവാന്റെ കുട്ടികൾ വളരെ സ്നേഹികളായിരിക്കും. അച്ഛനൊരിക്കലും കുട്ടികളുടെ ദുഃഖം സഹിക്കാൻ കഴിയില്ല. ഡ്രാമ അനുസരിച്ച് കൽപ്പത്തിന്റെ 3 ഭാഗം മക്കൾ സുഖം അനുഭവിച്ചു. ബാബ ഇത്രയും സുഖം നൽകുന്നു, അതിനാൽ ബാബയുടെ ശ്രീമതം അനുസരിച്ച് മക്കൾ ജീവിക്കണം. ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്. ബാബ പറയുന്നു, മക്കളെ ഗൃഹസ്ഥത്തിലിരുന്ന് കാര്യവ്യവഹാരങ്ങൾ ചെയ്തും ഈ അന്തിമ ജന്മം പവിത്രമായിട്ട് ജീവിക്കൂ. അച്ഛന്റെ ഓർമ്മയിലൂടെയാണ് വിക്രമ വിനാശമാക്കുക. ജന്മജന്മാന്തരങ്ങളിലെ പാപം തലയിലുണ്ട്. തമോ പ്രധാനത്തിന്ന് സതോ പ്രധാനമായി തീർച്ചയായും മാറണം. അച്ഛൻ സർവശക്തിവാനാണ്, പരമാധികാരിയാണ്. ആരാണോ ശാസ്ത്രങ്ങൾ മുതലായവ പഠിച്ചിട്ടുള്ളത് അവരെ അതോറിറ്റി എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ബാബ പറയുന്നു, മക്കളെ ഞാനാണ് എല്ലാറ്റിന്റെ അതോറിറ്റി. ഞാൻ ഈ ബ്രഹ്മശരീരത്തിലൂടെ നിങ്ങൾക്ക് സർവശാസ്ത്രങ്ങളുടെയും സാരം കേൾപ്പിച്ചു തരുന്നു. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്നെ ഓർമ്മിച്ചാൽ നിങ്ങളിലെ വികർമ്മം എല്ലാം ഇല്ലാതാകും. അല്ലാതെ വെള്ളത്തിൽ കുളിച്ചതിലൂടെ എങ്ങനെ ആത്മാവിലെ അഴുക്ക് പോകും? എവിടെയെങ്കിലും അല്പം ജലം കണ്ടാൽ മതി, തീർത്ഥമാണെന്ന് കരുതി സ്നാനം ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും തമോപ്രധാന അവസ്ഥയാണ്. സദോ പ്രധാനമായി മാറണം മക്കൾക്ക്. അച്ഛൻ മനസ്സിലാക്കി തരികയാണ്, ഇതിലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളുടേത് സദോ പ്രധാന നിശ്ചയമാണ്. അച്ഛ, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമനസന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും, ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം, ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഭഗവാൻ പവിത്രമായി മാറുന്നതിനായി എന്താജ്ഞയാണോ നൽകിയിരിക്കുന്നത് അതിനൊരിക്കലും നിന്ദിക്കരുത്. വളരെ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കണം. ബാബയും ശിവബാബയും ബ്രഹ്മബാബയും രണ്ടുപേരുടെയും പാലനയുടെ പ്രതിഫലമായി പവിത്രമായി കാണിച്ചു കൊടുക്കണം. ഡ്രാമയുടെ ഭാവി ഇളക്കാൻ പറ്റാത്തതായി ഉണ്ടാക്കിയിരിക്കുന്നു. ഡ്രാമയുടെ ഈ ഇളകാത്ത ഭാവിയെ മനസ്സിലാക്കി സദാ നിശ്ചിന്തമായിരിക്കണം. വിനാശത്തിനു മുമ്പ് എല്ലാവർക്കും അച്ഛന്റെ സന്ദേശം നൽകണം. വരദാനം: ശുദ്ധവും സമർത്ഥവുമായ സങ്കല്പത്തിന്റെ ശക്തിയിലൂടെ, ശുദ്ധവും സമർത്ഥവുമായ സങ്കല്പത്തിന്റെ ശക്തിയിലൂടെ വ്യർത്ഥ വൈബ്രേഷനെ ഇല്ലാതാക്കുന്നവരായ സത്യമായ സേവാധരിയെ ഭവിക്കട്ടെ. വ്യർത്ഥ വൈബ്രേഷൻ ഇല്ലാതാക്കുന്ന സത്യമായ സേവാധരിയെ ഭവിക്കട്ടെ. സങ്കല്പമാണ് സൃഷ്ടിയുടെ നിർമ്മാണം നടത്തുന്നതെന്ന് പറയാറുണ്ട്. എപ്പോഴാണോ വ്യർത്ഥവും ബലഹീനവുമായ സങ്കല്പം രചിക്കുന്നത്, അപ്പോൾ വ്യർത്ഥ വായുമണ്ഡലത്തിന്റെ സൃഷ്ടിയുണ്ടാകുന്നു. സത്യമായ സേവാധരികൾ തന്റെ ശുദ്ധമായ ശക്തിശാലി സങ്കല്പങ്ങളിലൂടെ പഴയ വൈബ്രേഷനെ പോലും സമാപ്തമാക്കുന്നവരാണ്. എങ്ങനെയാണോ ശാസ്ത്രജ്ഞർ ശാസ്ത്രത്തിലൂടെ ശാസ്ത്രത്തെ ഇല്ലാതാക്കുന്നത്, അതായത് ഒരു വിമാനം ഉപയോഗിച്ച് അടുത്ത വിമാനത്തെ വീഴ്ത്തുന്നു, അതുപോലെ താങ്കളുടെ ശുദ്ധവും സമർത്ഥവുമായ വൈബ്രേഷൻ വ്യർത്ഥ വൈബ്രേഷനെ ഇല്ലാതാക്കണം. അതിനാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള സേവനം ചെയ്യൂ. സ്ലോഗൻ: വിഘ്ന രൂപമാകുന്ന സ്വർണത്തിന്റെ സൂക്ഷ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തമാകൂ, അങ്ങനെ മുക്തി വർഷം ആഘോഷിക്കൂ. അതായത് സ്വർണച്ചങ്ങലകള് ബാബ പറയണം, നിങ്ങൾക്ക് സൂക്ഷ്മത്തിലുള്ള സ്വർണച്ചങ്ങലകളിലും കുടുങ്ങരുത് പറയാം ബാബ. സ്വർണച്ചങ്ങലാർത്ഥം റോയൽ രൂപത്തിലുള്ള സൂക്ഷ്മബന്ധനങ്ങളിൽ കുടുങ്ങരുത്, അതിൽ നിന്നും കൂടി രക്ഷപ്പെട്ട് യഥാർത്ഥ മുക്തി ആഘോഷിക്കൂ. ഓം ശാന്തി.